ഇവിടെ സമാസാന്തം വിധിക്കുന്ന സൂത്രമാണ് അവീഭാവേ ശരത്രം. സമാസാന്തത്തെയാണ് വിധിക്കുന്നത്. എന്ന് പറഞ്ഞ ശരദാദിബ്യ ടച്ച് സമാസാന്തം അവീഭാവേ സമാസാന്തമാണ്. അത് ഏത് സമാസത്തിലാണ് വിധിക്കുന്നത്? അവീഭാവം ശരദ സമീപ ഉപശരദം പിന്നെ വിപാട്ട് ശബ്ദമാണ്. വിപാട്ട് വിപാശു വിപാശ അത് അവിടെയാണ് വിപാശം വിപാശം പ്രതി എന്ന് ചിലർ വിഗ്രഹിക്കുന്നു. ചിലടത്ത് അങ്ങനെയല്ല, വിപാശം പ്രതി വിപാശത്തിന് നേരെ അങ്ങനെ അഭിമുഖമായി വിപാശം പ്രതി എന്ന് വിഗ്രഹിച്ചപ്പോൾ എങ്ങനെ സമാസം വന്നത്? ലക്ഷണേന അഭിപ്രതി ആഭിമുഖ്യ അഭ്യഗ്നിശലഭ പതന്തി അഗ്നിമഭി പ്രത്യഗ്നി ശലഭ പതന്തി പ്രത്യഗ്നി. ഇത് ശരത് പ്രഭൃതിഭ്യ എന്ന് പറയുന്നത് ശരദാദി ഗണമാണ്. ശരദാദി ഗണമാണ് ഇവിടെ. ശരദാദി ഗണത്തിലടുത്ത് ഇതുപോലുള്ള ശബ്ദങ്ങൾ വരുന്നു. പിന്നെ വരുന്നതാണ് ഗണ വാർത്തികം ജരായ ജരസിച്ച. ജരാക്ക് ജരസ് വരും. എങ്ങനെ സമാസം എങ്ങനെ വരും? ഉപ ജരസം ജരായ സമീപം, ജരയ്ക്കടുത്തെത്തി. ജരായ സമീപം എന്ന് വിഗ്രഹിക്കുന്നു. ആലോക്യ വിഗ്രഹം എങ്ങനെയാണ്? ജര ങ്സ് ഉപ ടച്ച്. കാരണം ശരദാദിഭ്യ ടച്ചും ഒരു സമാസാന്തമായി. ഇപ്പൊ ജര ങ്സ് ഉപ ടച്ച് എന്നിരിക്കുന്നു. സമാസം വരുന്നു. ഇപ്പൊ അവിടെ ഗുണവാർത്തി വരുന്നു. ജരായഹ ജർസച്ച പ്രകാരം ജരായ്ക്ക് എന്തുവരും? ജരസ്. ടച്ചും വരുന്നു, ജരസും വരുന്നു. ഇവിടെ ബാക്കിയെല്ലാം അങ്ങനെ വരും. അവ്യയം വിഭക്തി സമീപ സമൃദ്ധി വൃദ്ധി അർത്ഥാഭാവ അത്യ അസമൃദ്ധി ശബ്ദപ്രാദ പശ്ചാത്ത സമ്പത്തി സാധന. അപ്പൊ എന്തുവരുന്നു? സമാസം വന്നു. പിന്നെ പ്രഥമാനിർദ്ദിഷ്ട സമാസ ഉപസർജനം ഉപസർജനം പൂർവം. ഇതിന് പ്രാതിപദിക സജ്ഞ വരുന്ന എങ്ങനെയാണ്? അതെങ്ങനെ? അതുകൊണ്ട് വരും. അങ്ങനെ സമാസാന്തം എന്ന് പറയുന്നത് എന്താണ്? തദ്ധിതനാണ്. അപ്പൊ ഇത് തദ്ധിതാന്തനാണ്, ഇത് തദ്ധിത പ്രത്യാന്തനാണ്. ഏത്? ടച്ച്. തദ്ധിത തദ്ധിതാന്തമാണ് സമാസം വരെ. സമാസമാണ്, പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? തദ്ധിത പ്രത്യയത്തെ വിശേഷിച്ച് വിധിച്ചിരിക്കുന്നു സമാസത്തിൽ. അപ്പൊ ഇതെന്തായി? തദ്ധിതാന്തനായി വിശേഷമായി വിധിച്ചിരിക്കും. അപ്പൊ എന്തുവരുന്നു? സമാസം വന്നു. പിന്നെ കൊന്നു സമാസോപസർജനം ഉപജരസ പിന്നെ ഉപജരസം ഇവിടെ ജരായ ഹജരസ നിർസ്യം പ്രകാരം ജരസ് വന്നാ പോരെ അജാതി വിഭക്തി വേണം ഇവിടെ അജാതി വിഭക്തി ഇല്ല ഉപജരസ ഇവിടെ പരത്തിലുണ്ടല്ലോ ജരസിന്റെ പരത്തിൽ ആയുണ്ടല്ലോ അത് വിഭക്തിയല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് വിഭക്തിയല്ല എന്തുകൊണ്ട് വിഭക്തിയല്ല വിഭക്തിശ്ച പ്രകാരം വിഭക്തി സംജ്ഞ വിധിക്കുന്നത് സുഖത്തിങ് നമ്മൾ പഠിച്ചതനുസരിച്ച് ഇനി വേറെ ഏതെങ്കിലും കാണും എന്തായാലും ഇതിന് വിഭക്തി സംജ്ഞ വിധിക്കുക സൂത്രമില്ല അതുകൊണ്ട് ഇത് കേവലം ഒരു തദ്ധത പ്രത്യയമാണ് ജരായ ജരസന്യദർശ്യം വരത്തില്ല അടുത്തവിടെ തന്നെ വരുന്ന മറ്റൊരു വാർത്തകളാണ് പ്രതി പര സമാനുഭ്യോ അഷ്ണ പ്രത്യക്ഷം എങ്ങനെ വിഗ്രഹിക്കും പ്രത്യക്ഷം ഹലോ ലൗകിക വിഗ്രഹം എങ്ങനെയാണ് അക്ഷണ എന്ന് പറയുന്ന ഏത് വിഭക്തി അപ്പൊ പഞ്ചമി എങ്ങനെ വന്നവിടെ എങ്ങനെ വന്നു പഞ്ചമി എങ്ങനെ വന്നു നമ്മൾ താരകം പഠിച്ചതല്ലേ പഞ്ചമി വന്നാൽ എങ്ങനെ വരും പഞ്ചമി ഇവിടെ എന്താ അപാദാനം എന്തിനപാദാനം പിന്നെ എങ്ങനെ ഷഷ്ടി വന്നു ഏതർത്ഥത്തിലായിരിക്കും സമാസം വരുന്നത് നമ്മൾ പഠിച്ചതിൽ പ്രതി സമീപാർത്ഥത്തിൽ പ്രതി വരുന്നു സമീപാർത്ഥത്തിൽ ഏതാ വരുന്നത് രണ്ടു തരത്തിലൂടെ വരാം എന്താണ് രണ്ടു തരത്തിൽ വരാം പ്രതിദിനം എന്നിടത്ത് എങ്ങനെയാ വിഗ്രഹിക്കുന്നത് ദിനം ദിനം പ്രതി പ്രതിദിനം അപ്പൊ ഇതെങ്ങനെ വിഗ്രഹിക്കും അങ്ങനെ എന്ത് അപ്പൊ അക്ഷിശബ്ദം പഠിച്ചിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ എങ്ങനെ വിഗ്രഹിക്കും പഠിച്ചതനുസരിച്ച് അപ്പൊ എങ്ങനെ വിഗ്രഹിക്കും അക്ഷി അക്ഷി പ്രതി അങ്ങനെ വിഗ്രഹിക്കാം കാരണം അക്ഷിശബ്ദം എന്ന് പഠിച്ചിട്ടുണ്ട് അതെന്തന്തമാണ് അക്ഷിശബ്ദം അങ്ങനെ ഭ്രമം എനിക്കും പറ്റിയിട്ടുണ്ട് പക്ഷെ അതല്ല എന്തന്തമാണത് ഏതെന്തോണം ഏതെന്തോണം അക്ഷിശബ്ദം നമ്മൾ പഠിച്ചതാണ് അക്ഷിഷ ഇകാരാന്തം അസ്ഥി ദതി ശക്തി അക്ഷണ മനങ്കുതാത് അവിടെ വിധിച്ചു അപ്പൊ അക്ഷി അക്ഷിണി അവിടെ എങ്ങനെയാണ് നഗാരം വന്നത് അനങ്ങു വന്ന അക്ഷണി എന്ന് വരൂ യുഗോ അജി വിഭക്തി പ്രകാരം ഒന്നും വന്നു അക്ഷിണി ക്ലീബാച്ച് ക്ലീബാദവങ്ങ് നമുസകാച്ച് ക്ലീബാദവങ്ങ് അക്ഷിണി അക്ഷീണി അക്ഷിണി ക്ഷീണി പിന്നെ അഷ്ണ അസ്ഥിദ്ധിച്ച ശക്തി അക്ഷണമാനം ഉദാത്ത എന്ന് പറയുന്നതിന്റെ വൃത്തിയിൽ എന്താ പറഞ്ഞത് ടാതു വച്ച്. അപ്പൊ അവിടെ അനങ്ങ് വന്നു, അല്ലോപം വന്നു. അഷ്ണാ അക്ഷിഭ്യാം ക്ഷിഭി, അത് വികാരാന്തമാണെന്നുള്ള കാര്യവും മറന്നുപോയിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ അങ്ങനെ അതാണ് എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുന്നു. അപ്പൊ അക്ഷി അക്ഷിപ്രതി അങ്ങനെ അങ്ങനെ വിഗ്രഹിക്കാം. അങ്ങനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അസമാസം വരുന്നത്? യഥാർത്ഥത്തിൽ, യഥയുടെ അർത്ഥങ്ങൾ ഏതാണ്? യോഗ്യത അങ്ങനെ വരുമ്പോ അക്ഷി എന്ന് പറയുന്നിടത്ത് ദ്വിതീയ വരുന്നത് ലക്ഷണ യുദ്ധം ഭൂതാക്കിയാണ് ഭാവ വീപ്സാസു പ്രതിപര്യനവാദ സൂത്രം. നമ്മൾ പഠിക്കാത്ത സൂത്രം അത് പ്രകാരം പ്രതിക്ക് കർമ്മപ്രവീനി സഞ്ജ വന്നു, കർമ്മപ്രവീന യോഗത്തിൽ ദ്വിതീയ വന്നു. അക്ഷി അക്ഷി പ്രതി എന്ന് വിഗ്രഹിക്കും. ഇനി ഇതല്ല അല്ലാതെയും വിഗ്രഹിക്കാം. എങ്ങനെ? അക്ഷശബ്ദം വേറെയുണ്ട്. അക്ഷ അത് വേറെ, ഇത് അക്ഷിയാണ്. അക്ഷശബ്ദമുണ്ട്. അക്ഷി പ്രതി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും സമാസം? ലക്ഷണേന അഭിപ്രതി ആഭിമുഖ്യേ, അങ്ങനെ സമാസം വരാം. രണ്ടു തരത്തിലും പറയുന്നുണ്ട്. അവ അക്ഷി അക്ഷി അഭി അക്ഷിക്ക് നേരെ എന്നുള്ളതാണ്. അക്ഷിക്ക് നേരെ എന്ന് പറയുമ്പോൾ അക്ഷിക്ക് വിഷയം എന്നർത്ഥം. അപ്പൊ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഈ അക്ഷിയുടെ വിഷയം. അക്ഷി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് ഇന്ദ്രിയം? ഇവിടെ പ്രത്യക്ഷം എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണുന്ന മാത്രമാണോ? അല്ല, ഏത് ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിച്ചാലും അത്. അപ്പോ പ്രത്യക്ഷം അക്ഷി അക്ഷി പ്രതി. അപ്പൊ പ്രത്യക്ഷം ആകുന്ന എന്താണ്? വിഷയം. അതാണ് പ്രത്യക്ഷം. വിഷയത്തിന് പ്രത്യക്ഷം എന്ന് പറയുന്നത് അതാ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പറയുന്നത് എന്താണ്? അക്ഷി അക്ഷിപ്രതി എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ എന്താ വരുന്നത്? എല്ലാ ഇന്ദ്രിയങ്ങളെയും വ്യാപിച്ചിരിക്കുന്നു. എന്ത് വീപ്സ? വിഷയങ്ങൾ. അവിടെയും പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താവും? വിഷയമാവും. കാരണം എല്ലാ ഇന്ദ്രിയങ്ങളെയും വ്യാപിക്കുന്നു വിഷയങ്ങൾ. അങ്ങനെ അത് തന്നെ അക്ഷിക്ക് അഭിമുഖമായിരിക്കുന്നു. എന്ത് വിഷയം? അങ്ങനെ രണ്ടും വരണം. അഗ്നിം അഭി അഭ്യഗ്നി. അപ്പോ അവിടെ എന്ത് വരുന്നു? അഗ്നിക്ക് നേരെ ശലഭങ്ങൾ വരുന്നു. അപ്പോ അതിന് ശലഭങ്ങൾ നേരെയാണെന്നുള്ളതിന് ചില അടയാളങ്ങൾ എവിടെയുണ്ട്? അഗ്നിയിലുണ്ട്. അതുപോലെ വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് നേരെയാണെന്നുള്ളതിനുള്ള അടയാളം എവിടെയുണ്ട്? ഇന്ദ്രിയങ്ങളിലുണ്ട്. വിഷയങ്ങൾ ഇന്ദ്രിയക്ക് നേരെയെന്നുള്ളതിന് അടയാളങ്ങൾ എവിടെയുണ്ട്? അവനവന്റെ ഇന്ദ്രിയത്തിൽ നോക്കിയാൽ മതി എന്തൊക്കെ അടയാളം ഉണ്ടെന്നുള്ളു. പോരേ? എങ്ങനെ? ബഹുബ്രഹി എങ്ങനെ വരും? അത് തന്നെ. ബഹുബ്രഹി എങ്ങനെയാവുന്നത്? അത് തന്നെ. എങ്ങനെയാവുന്നു ബഹുബ്രഹി? അക്ഷി, അക്ഷിക്ക് നേരെ എന്ന് പറയുന്നു. അപ്രതി എന്തിനെ ദ്യോതിപ്പിക്കുന്നു? ആഭിമുഖ്യത്തിലുള്ള വസ്തുവിനെ. അഗ്നിക്ക് നേരെയായിരിക്കുന്നു എന്ന് പറയും. നേരെയായിരിക്കുന്ന എന്താണ്? അപ്പൊ പ്രതി എന്തിനാ ദ്യോതിപ്പിക്കുന്നത്? വിഷയത്തെ. രണ്ടു പദങ്ങളിൽ നിന്നും അന്യമായ അർത്ഥത്തെ ദ്യോതിപ്പിക്കും ആക്കുമ്പോഴാണ് എന്ത് വരുന്നത്? അല്ലെങ്കിൽ അവീഭാവങ്ങളെല്ലായിടത്തും എന്ന് പറയുന്നു. പറയേണ്ട ഒരു എന്തുകൊണ്ട് ഹരോ ഇത്യാദിഹരി, അതിഹരി എന്ന് പറയുമ്പോൾ എന്താണ്? വേറെന്തിനെ ബോധിപ്പിക്കുന്നു? എന്തിനെ? ഹരിയിലുള്ള മറ്റൊന്നിനെ. ഇവിടെ അവ്യാർത്ഥ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ അലൗകികഗ്രഹം എങ്ങനെ? അക്ഷി, അം, പ്രതി, ടച്ച്. പിന്നെ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു? ദക്ഷിണേന അഭിപ്രതി ആഭിമുഖ്യമെന്ന് എളുപ്പത്തിൽ പറഞ്ഞു. കുറച്ചുകൂടെ എളുപ്പമല്ല പറഞ്ഞാലോ? അവ്യക്തി അത് പറയാതിരിക്കാൻ ആണ് എളുപ്പം മറ്റേത് പറഞ്ഞു. സമൃദ്ധി ഏതായാലും കുഴപ്പമില്ല. സമാസം വന്നു. പിന്നെ അടുത്ത് പ്രതിസഞ്ജ സ്വധാതു പ്രാതിപദികം സമാസ വചനം വിസർജനപൂർവം. ഇവിടെ പ്രതി അക്ഷി ആന്നിരിക്കും. ഇവിടെ ആ പരത്തിലിരിക്കുമ്പോൾ തദ്ധിതമാണ് ഭസഞ്ജ വരും. ഏത് സൂത്രമാണ്? യജിഭം. ഭസഞ്ജ എന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച സൂത്രം വരുന്നു. എസ് സി ഇതിച്ച എവിടെയാ പഠിച്ച സൂത്രം? എസ് സി എത്തിച്ച എന്ന് പറയുന്ന ഒരു സൂത്രം നമ്മൾ പഠിച്ചെവിടെയാണ്? എസ് സി എത്തിച്ച എവിടെ പഠിച്ചെന്ന് ഓർമ്മയില്ലേ? നമസ്തകാച്ച അവിടെ എസ് സി എത്തിച്ച വരുന്നു. അപ്പൊ പറയുന്നു അവിടെ ഒരു വാർത്തയും വന്നെന്താന്ന്? നമസ്തകത്തിലാ പഠിച്ചത്. അവിടെ ഒരു വാർത്തയും വന്നതിനെ നിഷേധിച്ച് അംഗഹസ്യാം പ്രതിഷേധോ വച്ഛ. ഈ പരത്തിലിരിക്കുമ്പോ പൂർവ്വം ലോപിക്കേണ്ടതാണ്. അപ്പൊ പറയുന്നു ഔംഗഹസ്യാം ഇതി പ്രാപ്തേ. ഈ കാര്യം എന്താണ് എന്റെ വൃത്തി? എസ് സി എത്തിച്ചയുടെ വൃത്തി. ഈ കാരെ തദ്ധിതേജ വരെ ഭസ്യാവർണ വിവരണവും ലോപുക. തദ്ധിതം വരം ഇരുന്നു കഴിഞ്ഞാൽ ഭസഞ്ജ ഉണ്ടെങ്കിൽ അതിന്റെ ഇകാരത്തിന് ലോപം വരും. ഇപ്പൊ പ്രതി അക്ഷിയിലെ ഇകാരം ലോപിച്ച് ഇപ്പൊ പ്രതി അക്ഷ പരത്തിൽ നിന്ന് ആയ കൂട്ടിച്ചേർന്നപ്പോ പ്രത്യക്ഷ എന്നായി. അതായത് ടച്ച് പരത്തിൽ നിന്ന് ഇപ്പൊ അകാരം പരത്തിൽ വന്നു. പൂർവ്വത്തിൽ ഈയാണിരിക്കുന്നത്. അകാരം പരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഏചിഭം ഭസഞ്ജ വരും. അജാതി പരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭസഞ്ജ വന്നു കഴിഞ്ഞാൽ എസ് സി എതിച്ച ഈകാരം അല്ലെങ്കിൽ തദ്ധിതം. അവിടെ എന്താ പരത്തിലിരിക്കുന്നത്? തദ്ധിതം വരം ഇരുന്നു കഴിഞ്ഞാൽ പൂർവ്വത്തിലെ ടി കിലോം വരും. ഇവിടുത്തെ ടി ഏതാണ്? ഏ സൂത്രപ്രകാരം? ആദ്യം തൊട്ടോ ഇതോയോ? അച്ചോന്ത്യാദി ടി പ്രകാരം ടിസഞ്ഞ വന്നു. ഏതിന്? ഈക്ക്. അതിന് എന്തുവരുന്നു? ലോകം വന്നു. ടീയുടെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. എസ് ഇത് ചെയ്താ പറയുന്നത് ഭസ്യ അവർണ യുവർണയോ ലോകമെന്നാണ്. ടീ എന്നല്ല, ഭായിയുടെ ഈക്ക് ലോകം വന്നു. അപ്പൊ എന്തുവരുന്നു? പ്രതി അക്ഷ. പ്രതി അക്ഷ എന്നിരിക്കുന്നിടത്ത് ഏ സൂത്രം വരും? ഇഗയോണ. അപ്പൊ എന്തായി? പ്രത്യക്ഷ പ്രത്യക്ഷ എന്ന് വന്നു. പ്രത്യക്ഷയിൽ നിന്ന് സ്വാദികൾ വരുമ്പോൾ ഏ സൂത്രം വരുന്നു? പ്രത്യക്ഷം. പ്രത്യക്ഷം ഒന്ന് ധാരാളം കേട്ടിട്ടുണ്ട്, ഇപ്പോഴാണ് നേരിൽ കാണുന്നത് പ്രത്യക്ഷത്തെ അല്ലേ. ഇനി ഒന്നുകൂടെ ഉണ്ട്, അർത്ഥം ഇത് തന്നെ വരും. ഇവിടെ കൊടുത്തിരിക്കുന്ന ശബ്ദം ഇതിലില്ലാത്ത ഏതെങ്കിലും ശബ്ദത്തെ ഇവിടെ ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനാകൃതിഗണമായി പരിഗണിച്ചുകൊണ്ടാണ് സർവേ ഗണ ആകൃതി ഗണ. അങ്ങനെ ഒരു പക്ഷമുണ്ട്, എളുപ്പമാണ്. എവിടെയെങ്കിലും സമാസാന്തം വിധിച്ച് ഹലന്തമായ ശബ്ദങ്ങളെയോ അകാരാന്താക്കണമെങ്കിൽ അതിനെന്ത് ചെയ്താൽ മതി? ശരദാദിഗണത്തിൽപ്പെടുത്തിയാൽ മതി. ഇനി അടുത്ത് വരുന്നത് പരോക്ഷം ആണ്. അതാണ് അടുത്ത് പറയുന്നത്, അഷ്ണഹപരം ഇതി വിഗ്രഹേ. പരോക്ഷത്തിന് അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? അഷ്ണഹപരം. അഷ്ണഹ എന്ന് പറയുന്ന ഏത് ഭക്തി? ഷഷ്ടി എന്നും പഞ്ചമി എന്നും രണ്ട് പക്ഷം, അതിൽ ഏത് പക്ഷമാണ് ശരി? പഞ്ചമി. എന്തുകൊണ്ട് പഞ്ചമി? പരശബ്ദത്തിന്റെ യോഗത്തിൽ എങ്ങനെയാണ് പഞ്ചമി വരുന്നത്? സൂത്രം ഏത്? അന്യാരാധിതരർത്ഥേ ദിക്ശബ്ദാഞ്ച ഉത്തരപദാ ബാഹ്യയുക്തെ. അപ്പോൾ അങ്ങനെ വിഗ്രഹിക്കുമ്പോൾ ഇവിടെ പരം എന്നാ വിഗ്രഹിച്ചിരിക്കുന്നത്. ഈ പരം എന്ന് പറയുന്ന അമ്പിയമാണോ? ആണോ? പരം എന്നുള്ള ശബ്ദം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പൂർവപരാപര ദക്ഷിണ ഉത്തരാപര അധരാണി അസംഖ്യ. പരം എന്ന് പറയുന്ന സുബന്ധമാണ്. പക്ഷേ അമ്പീഭാവ സമാസം ഏതുമായിട്ടാണ് വരുന്നത്? അമ്പയവും സുബന്ധവുമായിട്ട്. ഇവിടെ ഇപ്പം അഷ്ണ എന്ന് പറയുന്നത് സുബന്ധം, പരം എന്ന് പറയുന്നത് സുബന്ധം. അപ്പൊ ഇവിടെ എങ്ങനെ അമ്പീഭാവ സമാസം വരും? രണ്ടിൽ ഒന്ന് അവ്യയമാണ്. പക്ഷെ ഇവിടെ രണ്ടും സുബന്ധങ്ങളാണ്, അവ്യയങ്ങളല്ല. പ്രതി അവ്യയം അഷ്ണ പരമെന്നുള്ളിടത്ത് പരം അമ്പ്യമാണോന്നോ? പ്രതി കഴിഞ്ഞു, ഇപ്പൊ നമ്മൾ മുമ്പോട്ട് പോയി. പരം അമ്പ്യമല്ല, അനമ്പ്യമാണ്. പക്ഷെ ഇവിടെ അവ്യഭാവ സമാസം എങ്ങനെ വരുന്നെന്നാണ് അടുത്ത് പറയുന്നത്. ഇതി വിഗ്രഹേ അഷ്ണപരം എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ സമാസാന്ത വിധാന സാമർഥ്യാത് അവീഭാവം. ഇവിടെ അവ്യയമല്ലാത്തത് കൊണ്ട് പരം അവീഭാവ സമാസം വരാൻ പാടില്ല. പക്ഷേ ശരദാദിഗണത്തിൽ അവ്യയീഭാവ സമാസത്തിലാണ് എന്ത് വരുന്നത്? സമാസാന്തം വരുന്നത്. ഇവിടെ പ്രതി പര സമ അനുഭ്യോ അഷ്ണഹ എന്ന് പറയുന്ന ഗണസൂത്രം ആണെങ്കിൽ വാർത്തികം പ്രകാരം പരശബ്ദത്തിന്റെ പരത്തിൽ അക്ഷിശബ്ദം ഇരിക്കുമ്പോൾ സമാസാന്തമായി ടച്ച് വിധിച്ചിരിക്കുന്നു. എന്നാൽ ഈ ടച്ച് വിധിക്കുന്ന എവിടെയാണ്? അവീഭാവ സമാസത്തിലാണ്. അപ്പൊ പരശബ്ദത്തിന്റെ പരത്തിൽ അക്ഷിശബ്ദം ഇരിക്കുമ്പോൾ ടച്ച് വിധിച്ച സാമർത്ഥ്യ അങ്ങനെ വിധിച്ചിരിക്കുന്നോണ്ട് മനസ്സിലാക്കാം പരശബ്ദം അമ്പ്യം അല്ലെങ്കിലും ഇവിടെ അവീഭാവ സമാസം വരും. ഇവിടെ ഏത് സമാസമാണോ വരുന്നത് അത് അവീഭാവം. എന്തുകൊണ്ട്? അവീഭാവ സമാസമായാലേ ടച്ച് വരത്തുള്ളൂ. അതാണ് വിധാന സാമർഥ്യ അന്യഥ അനുപത്യ. ഇതിനെ അവീഭാവ സമാസമായി സ്വീകരിച്ചില്ലെങ്കിൽ ടച്ച് ചിലപ്പോൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഈ ഗണത്തിൽ ഇതിനെങ്ങനെ പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ഇത് സുബന്ധമാണെങ്കിലും സമാസം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവീഭാവ സമാസമായിരിക്കും. എന്ന് പറഞ്ഞാൽ അവ്യയമല്ലാത്തതിനോടും വേണ്ടി വന്നാൽ അവീഭാവ സമാസം വരാം എന്നാണ്. അപൂർവമായിട്ട് ആണ് സമാസാന്ത വിധാന സാമർത്ഥ്യ അമീഭവ. അപ്പൊ ഇവിടെ എങ്ങനെ അലോകിയ ഗുരു അങ്ങനെ വരും? അക്ഷി മസി പര പര പര പര പര പരസു ടച്ച് അങ്ങനെ വരുന്നു. പിന്നെ പിന്നെ എന്ത് സംഭവിക്കുന്നു? അങ്ങനെ അത് അതുകൊണ്ട് എന്താ വരുന്നത്? ടച്ച് വിധിക്കുന്നു. ആ അത് ജ്ഞാപകമായതുകൊണ്ട് ഇവിടെ അവീഭാവ സമാസം വരുന്നു. വന്നു കഴിഞ്ഞാൽ പരം എന്ന് പറഞ്ഞാൽ അഭിഷയം എന്നർത്ഥം. അഷ്ണ പരം എന്ന് വെച്ചാൽ അഭിഷയം. പരത്തിന്റെ അർത്ഥം എന്താണ്? അഭിഷയം. അക്ഷിക്ക് വിഷയം അല്ല, അതാണ് പരോക്ഷം. അങ്ങനെ സമാസം വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? സമാസം വന്നു കഴിഞ്ഞാൽ കൃത്ത സമാസ സപ്രാതിസഞ്ജ സുബോധാത പ്രാതിപതിയോ പ്രഥമാനിർദ്ദിഷ്ട സമാസ ഉപസർജനുമ്പോ എന്തായി? പര അക്ഷി പരത്തിൽ എന്ത് വരുന്നു? ടച്ച് എന്നിരിക്കും. പര അക്ഷി ആ പര അക്ഷി ആന്നിരിക്കുമ്പോ ഇവിടെ പറയുന്നു പരോക്ഷേ ലിട്ട് ഇതി നിപാതനാ പരസ്യ ഓകാരാദേശ. ജരായ ജരസ് ജരയ്ക്ക് ജരസ് വിധിച്ചപ്പോ ഏത് സൂത്രം വന്നവിടെ ആദേശം വിധിച്ചപ്പോ? അനേകാക്ഷി സർവസ്യ. അങ്ങനെയാണെങ്കിൽ പരശബ്ദത്തിന് ഓകാരം വിധിച്ച ഇവിടെ വരും. എവിടെ വരും? അന്ത്യത്തിൽ വരും. ആണ് നിപാതനാ പരസ്യ ഓകാരാദേശം. പരശബ്ദത്തിന്റെ അകാരത്തിന് ഓകാരം നിപാതനം ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സൂത്രകാരൻ തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു. നിപാതനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? സ്വന്തം വ്യാഖ്യാനമല്ല, പ്രാതിഷ്ഠിക വിധിം വിനാ സിദ്ധപ്രക്രിയസ്യ ശബ്ദസ്വരൂപസ്യ നിർദ്ദേശവും നിപാതനം. നിപാതമല്ല, വിശേഷവിധികളൊന്നും കൂടാതെ സിദ്ധമായ രൂപത്തെ കാണിക്കുന്നതാണ് നിപാതനം. അപ്പോൾ പര എന്നുള്ളതിനെ എന്താക്കി മാറ്റി? സൂത്രത്തെ തന്നെ പരോ എന്നാക്കി. ആര്? സൂത്രകാരൻ തന്നെ. അപ്പൊ പരോ അക്ഷി എന്നുള്ളിടത്തെ സൂത്രം വരും. പരയെ പരോന്നേ ആക്കിയുള്ളൂ, ഇനി പരോ അക്ഷി എന്നിരിക്കുകയാണ്. ഇവിടെ എന്തുവരും? എങ്ങ പദാന്താത് അതി. അപ്പൊ എന്താ ഈ പരോക്ഷി പരത്തിലാന്നിരിക്കുന്നിടത്തെ സൂത്രം വരും? ഏത്? എസ് എ ജയകാരിലോ വെച്ച് കഴിഞ്ഞാൽ പരോക്ഷ ആ പരോക്ഷ പരോക്ഷ എന്നായി. ഇപ്പൊ പ്രാതിപതികം അങ്ങനെ സമാസം ജ്ഞാപകാത് ജ്ഞാപകം കൊണ്ട് സമാസം വരും. എങ്ങനെ വരുന്നു? പര അക്ഷി ആന്നിരുന്നു. പരോക്ഷയിൽ ഇട്ടെന്ന് പറയുന്ന സൂത്രത്തിൽ പരശബ്ദത്തിന്റെ അകാരത്തിന് ഓകാരം നിപാതനം ചെയ്തിരിക്കുന്നത് കൊണ്ട് പരോന്നു. പരോ അക്ഷ എന്നിരിക്കും, അക്ഷി എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? എങ്ങപ്പതാന്ത തതി എന്നപ്പോൾ എന്തായി? പരോക്ഷി. പരോക്ഷിയുടെ പരത്തിൽ എന്നിരിക്കുന്നു? ആ എസ് എഴുതിജ ഇകാരം ലഭിച്ചപ്പോ പരോക്ഷ. ഇനി എന്തുവരും? ഇനി എന്തുവരും? ഞാ പ്രത്യേക പ്രത്യേക പരശ വിവാദം. ഇപ്പൊ പരോക്ഷം എന്ന് വരുന്നു. അഷ്ണഹ പരം എന്ന് പറഞ്ഞാൽ അഷ്ണഹ അവിഷയം. അക്ഷയ്ക്ക് വിഷയമല്ലാത്തതിനാണ് എന്ത് പറയുന്നത്? പരോക്ഷം, പ്രത്യക്ഷത്തിന്റെ വിപരീതം. അപ്പൊ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷയ്ക്ക് വിഷയം. പരോക്ഷം എന്ന് പറഞ്ഞാൽ അക്ഷയ്ക്ക് വിഷയം. പിന്നെ അതിനോട് നഞ്ഞ് സമാസം വന്നിട്ടാണ് എന്ത് വരുന്നത്? ആ പരോക്ഷം എന്ന് പറഞ്ഞാൽ വീണ്ടും എന്തായി അർത്ഥം? പ്രത്യക്ഷം. പരോക്ഷം എന്ന് പറഞ്ഞാൽ അക്ഷിക്ക് അവിഷയം. എന്നാ പരോക്ഷം പ്രത്യക്ഷം എന്ന് പറയുന്നു. ആണ് പ്രത്യക്ഷം, പരോക്ഷം, അപരോക്ഷം വരുന്നു. പക്ഷേ ഈ ഗണത്തിൽ പ്രതി പരസമനുഭ്യ അഷ്ണ, അവിടെ പരശബ്ദം ഇല്ലെങ്കിലും ഈ രൂപം ശ്രദ്ധിക്കാം. കാരണം പരോക്ഷയെ ലിട്ടെന്ന് പറയുന്ന സൂത്രത്തിൽ പരോക്ഷ എന്ന് നിവാദനം ചെയ്തിരിക്കുകയല്ലേ? അത് മതി, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഇവിടെ പരശബ്ദത്തിൻ്റെ ആവശ്യം ഇല്ല. പരോക്ഷയെ ലിട്ടെന്ന് പറയുന്നിടത്ത് പാണിനി തന്നെ പരോക്ഷ ശബ്ദത്തെ നിപാതനത്തിലൂടെ ശ്രദ്ധിച്ചതുകൊണ്ട് ഈ അഭ്യാസങ്ങളുടെ ഒന്നും ആവശ്യം ഇല്ല എന്നും ഒരു പക്ഷമുണ്ട്. എന്തിന്? അവിടെ അവ്യയത്തെയാണ് അവിടെ നിപാതനം ചെയ്തിരിക്കുന്നത്. പരോക്ഷയിലിട്ടെന്ന് പറയുന്നിടത്ത് അവിടെ നിപാതനം ചെയ്തിരിക്കുന്ന അവ്യയമാണ്. അതുകൊണ്ട് ഇവിടെ പ്രതി പരസമാനഭ്യോ അഷ്ണ എന്നിടത്ത് പരശബ്ദ സുബന്ധവും സുബന്ധമായിട്ട് സമാസം വരണം, സമാസാന്തം വിധിക്കണം, നിവാദനം ചെയ്യണം, പൂർവരൂപം വരണം. എസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഇതിലെല്ലാം എളുപ്പം എന്താണ്? അവിടെ പരോക്ഷ ശബ്ദത്തെ പാണിനി നിവാദനം ചെയ്തു, പരോക്ഷ സിദ്ധി. അങ്ങനെ ശബ്ദത്തിന്റെ ഏത് ലിംഗമാണെന്നറിയുന്നത് ലിംഗാനുശാസനം എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട് വ്യാകരണത്തിൽ തന്നെ. ഇന്ന ശബ്ദങ്ങൾ ഇന്ന ലിംഗത്തിൽപ്പെടുന്നതാണ്, അതിൽ നിന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ കോശം, കോശത്തിൽ നിന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഒരു സൂത്രത്തിന്റെ ആവശ്യം. അല്ല, സൂത്രത്തിൽ അത് വേറെ അറിയാൻ വഴിയൊന്നുമില്ല. ഒരു ശബ്ദത്തെ അല്ലാതെ അറിയാൻ പറ്റില്ല. പിന്നെ പാണിനിയുടെ കുറച്ച് ഖഞബന്ധ പുംസി എന്നൊക്കെ പറഞ്ഞ ചില സൂത്രങ്ങളുണ്ട്. പുല്ലിംഗത്തെ വിധിക്കുന്നു, സ്ത്രീപ്രത്യങ്ങളെ വിധിക്കുന്ന സൂത്രങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ അറിയും. പൊതുവെ ലിംഗാനുശാസനം നിന്നറിയാം, കോശങ്ങളിൽ നിന്നറിയാം. ലിംഗം അശിഷ്യം ലോകസിദ്ധത്വാത് ലിംഗസ്യ. ലിംഗം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സൂത്രത്തിലൂടെ വിധിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട്? ലോകസിദ്ധമാണത്. എന്നുവെച്ചാൽ കോശങ്ങളിൽ നിന്നും മറ്റും അറിയാൻ പറ്റും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്നുകിൽ ഇതിനെ നിപാതനം ചെയ്തതായിട്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇത് ഈ പ്രക്രിയയാണ്. എന്തായാലും അതിൻ്റെ അർത്ഥമാണ് പ്രധാനം. എന്താണ് പ്രത്യക്ഷം പരോക്ഷം? പരോക്ഷ ശബ്ദം അങ്ങനെ ശ്രദ്ധിച്ചു. പക്ഷേ പരോക്ഷക്രിയ ഇത്യാദി തു അർഷാദ്യച്ചി. പരോക്ഷം എന്ന് വെച്ചാൽ അഭ്യയമാണല്ലോ അല്ലേ? പരോക്ഷം വ്യത്യാസം വേണമെങ്കിൽ വരാം. ഇവിടെ പറഞ്ഞ പോലെ പരോക്ഷേ അതുവരെ അമയസൂത്രപ്രകാരം തൃതീയസപ്തമിയോ ബഹുളം. പക്ഷെ പരോക്ഷ എന്നൊരു രൂപമുണ്ട്, പരോക്ഷ. അതെങ്ങനെ വരുമെന്നാണ് ഇവിടുത്തെ ചോദ്യം. പരോക്ഷ എന്നൊരു രൂപം വരാൻ പാടില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? സദൃശം ത്രിശുലിംഗേഷു എന്നാണ്. മൂന്ന് ലിംഗങ്ങളിലും ഒരുപോലെ ആയിരിക്കണം രൂപം. സ്ത്രീലിംഗത്തിലായാലും പുല്ലിംഗത്തിലായാലും നമസ്കലിംഗത്തിലായാലും രൂപം എങ്ങനെ ആയിരിക്കണം? പരോക്ഷം. പരോക്ഷ എന്ന് വരാൻ പറ്റുമോ? വരാൻ പാടില്ല. അതെങ്ങനെ വന്നു? അത് ഇവിടെ വ്യാഖ്യാതാവും ഭട്ടോജി ദീക്ഷിതർ പറയുന്നത്, പരോക്ഷ ശബ്ദം അമ്പിയത്തിൽ നിന്നും പരോക്ഷ എന്ന് പറയുന്ന രൂപത്തെ ഉണ്ടാക്കിയെടുക്കാം. പരോക്ഷം എന്ന് പറയുന്ന അമ്പിയം തന്നെ. പരോക്ഷ ശബ്ദത്തിൽ നിന്ന് അച്ച് പ്രത്യം വിധിക്കണം. പരോക്ഷ ആ, പരോക്ഷ ആ എന്നിരിക്കുന്നിടത്ത് ഏത് സൂത്രം വരും? ഏതാണ്? പ്രകാര പൂർവ്വത്തിൽ അകാരം ലോപിച്ചു പോകും. പിന്നെങ്ങനെയായിരിക്കും? പരോക്ഷ ആ, പരോക്ഷ. ഇപ്പൊ ഇത് തദ്ധിതാന്തമായി. നേരത്തെ ഇരുന്ന പരോക്ഷ ശബ്ദം എന്ന് പറയുന്നത് അമ്പിയമാണ്. അത് തദ്ധിതാന്തം തന്നെ. എവിടെ തദ്ധ്യപ്രത്യം വന്നത്? അച്ഛൻ. പക്ഷേ അത് അവ്യയമാണ്. തദ്ധ്യം വന്നെങ്കിലും അവിടെ സമാസം വന്നപ്പോൾ അവ്യയായിപ്പോയി. ഇനി ഇതിന്റെ പരത്തിലൊരു തദ്ധത പ്രത്യം ഇരിക്കണം. ഏതാണ്? അച്ച്. അങ്ങനൊരു സൂത്രമുണ്ട്, അർശ ആദിഭ്യോ അച്ച്. ഇനി നമ്മൾ പഠിക്കും സിദ്ധാന്തത്തിൽ തന്നെ. ഒരു അച്ച് പ്രത്യം പരത്തി വന്നു കഴിഞ്ഞാൽ പരോക്ഷ ആന്നാവും. എസ് എ ജാകാരിൽ വെച്ച് വീണ്ടും പരോക്ഷ എന്നാവും. ഇതിപ്പോ തദ്ധിതാന്തമാണ്. വീണ്ടും ഇതിന് പ്രാതിയ സംജ്ഞയുണ്ട്. അവിടെ സ്ത്രീത്വത്തെ കാണിക്കാൻ വേണ്ടി അജാദ്യത ഷ്ടാപ്. അദന്തമായി കഴിഞ്ഞാൽ എന്തോ ഒന്ന് ടാപ്പ് പ്രത്യേകം വന്നിട്ട് ദീർഘം വന്ന് പരോക്ഷ എന്ന് വരും. ഇത് സ്ത്രീ പ്രത്യാന്തമാണ്, അവ്യയമല്ല. സുബന്ധത്തിൽ നിന്നാണ് തദ്ധിതങ്ങൾ വരുന്നത്. പരോക്ഷ എന്ന് രൂപ ശ്രദ്ധിക്കാം. പരോക്ഷം അവ്യയമാണെങ്കിൽ പരോക്ഷ എന്ന് സ്ത്രീപ്രത്യാന്തമായ ശബ്ദം എങ്ങനെ വരുമെന്നാണ് ചോദ്യം. പറയുന്ന അവ്യയത്തെ തന്നെ സ്ത്രീപ്രത്യാന്തമാക്കാം. അതിന് അതിന് നച്ച് പ്രത്യം വിധിച്ചിട്ട് ടാപ്പ് വിധിച്ചാൽ മതി. അല്ല, അത് സുബന്ധമായി. പരോക്ഷ പരോക്ഷേ പരോക്ഷ സീതാശബ്ദം പോലെ വരും. അതിപ്പോ സ്ത്രീ പ്രത്യാന്തമായില്ലേ? സ്ത്രീലിംഗ ശബ്ദമായില്ലേ? രൂപങ്ങൾ വരും. ഇങ്ങനെ ശബ്ദത്തിൽ ഒരുപാട് തിരുമറികളൊക്കെ നടത്താം. അതിനാണ് വ്യാകരണം. ആണ് പറയുന്നത് പരോക്ഷക്രിയ ഇത്യാദി അർശാദ്യജി എന്ന് പറഞ്ഞ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. പരോക്ഷക്രിയ എന്ന് പ്രയോഗിക്കുന്നു. അവിടെ ക്രിയ എന്നെന്തിനാ കാണിച്ചത്? ക്രിയ എന്നെന്തിനു കാണിച്ചു? ക്രിയയുടെ വിശേഷണമായി പരോക്ഷ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ പരോക്ഷ ശബ്ദം സ്ത്രീലിംഗമാണല്ലോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിയ കാണിച്ചത്. അപ്പൊ പറയുന്നതാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്തു? അർശാദ്യ അച്ചി വന്നു. എന്നുവെച്ചാൽ അർശാദിഭ്യോ അച്ചെന്നുള്ള സൂത്രപ്രകാരം അച്ചെന്ന് പറയുന്ന പ്രത്യയം വന്ന് പ്രക്രിയകളെല്ലാം സംഭവിച്ച് സ്ത്രീ പ്രത്യയം വന്ന് പരോക്ഷ എന്നുള്ള രൂപം ഉണ്ടായി. അപ്പോ ആ ഗണസൂത്രത്തിൽ ഏതാണ്? പ്രതി പരസം അനുഭ്യോ അഷ്ണഹ അതിലാണ് ഈ പ്രതിയും പരയും വന്നത്. അതിനി രണ്ടെണ്ണം ശേഷിക്കുന്നുണ്ട്. അഭിയങ്ങൾ ഏതൊക്കെയാണ്? സമ അണു. വൃത്തിയ എങ്ങനെ? പ്രതിപര സമാനഭ്യോ അഷ്ണഹ എന്ന് പറയുന്നതിന്റെ വൃത്തി നമ്മൾ തന്നെ ഉണ്ടാക്കണം, നമ്മുടെ ജോലിയാണ്. എങ്ങനെയായാലും വൃത്തി പറയും. അങ്ങനെ വൃത്തി പറയുന്നു. പ്രതി പരസമാനഭ്യ അഷ്ണഹ ടച്ച് സമാസാന്തഹ സ്യാത്രേ. വൃത്തി നമുക്ക് പറഞ്ഞൂടെ. അടുത്ത് വരുന്നത് സമക്ഷം അന്വേഷം. സമക്ഷം എന്ന് വെച്ചാൽ യോഗ്യാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, യഥാശബ്ദത്തിന്റെ അർത്ഥത്തിൽ യോഗ്യത വിപ്സ പദാർത്ഥാനുവൃത്തി സാദൃശ്യാനി. ഇവിടെ യോഗ്യാർത്ഥത്തിൽ എന്താ ഉദാഹരണം പറഞ്ഞത്? അനുരൂപം. രൂപസ്യ യോഗ്യം അനുരൂപം. അതുപോലെ ആണെങ്കിൽ ഇവിടെ എന്ത് പറയും? പോയ അക്ഷണഹ യോഗ്യം സമക്ഷം. പിന്നെ അടുത്ത് വരുന്ന അന്വേഷം പശ്ചാത്തം എന്നുള്ള അർത്ഥത്തിൽ വിഗ്രഹിക്കാം. ഇവിടെ പശ്ചാത്തം എന്താ ഉദാഹരണം പറഞ്ഞത്? പശ്ചാത്ത ഉദാഹരണമില്ലേ? വിഷ്ണോഹോ പശ്ചാത് അണു വിഷ്ണു. അതുപോലെ ഇവിടെ എങ്ങനെ വിഗ്രഹിക്കും? അഷ്ണഹ പശ്ചാത് അന്വക്ഷം. അർത്ഥം എന്താ? അഷ്ണഹ പശ്ചാത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അക്ഷയ്ക്ക് പിന്നിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? അക്ഷണ യോഗ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? എന്താണ് കോടതി സമക്ഷം ഹാജരാക്കി പ്രതിയെ? സമക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുന്നിൽ. സമക്ഷം മലയാളത്തിൽ ഉപയോഗിക്കുന്നില്ല. അതാണ് അക്ഷിക്ക് യോഗ്യമാക്കി തീർത്തെന്ന അർത്ഥം. സമക്ഷം ഹാജരാക്കി എന്ന് വെച്ചാൽ ജഡ്ജിയുടെ അക്ഷയ്ക്ക് യോഗ്യമാക്കി തീർത്തു സമക്ഷം. സമക്ഷം അന്വക്ഷം എങ്ങനെ വരുന്നു? അലൗകികരോ എങ്ങനെ വരും? സമക്ഷത്തില് അക്ഷി സമ സു ടച്ച് പ്രതിപര സം അനുഭ്യോ അഷ്ണഹ പ്രകാരം എന്തുവരുന്നു? ടച്ച് വന്നു. സമാസം വരുന്ന എങ്ങനെ? അതാണോ സമാസം വരുന്നത്? സമാസം വരുന്ന എങ്ങനെയാണ്? അവ്യയം വിഭക്തി സമീപ സമൃദ്ധി വൃദ്ധി അർത്ഥാഭാവ അത്യ അസമൃദ്ധി ശബ്ദ പ്രാദുർഭാവ. പശ്ചാത്തവചനേഷു സമാസം വന്നു. സാമർഥ്യാതാണോ അവിടെ സമാസം വന്നു? എന്തുകൊണ്ടല്ല? അത് അവ്യയമാണ്. അവിടത്തെ ശബ്ദം നോക്കുക, പ്രതി പര, പര എന്ന് പറയുന്നത് അവ്യയമല്ല. ഇവിടെ സം അനു, സം എന്ന് പറയുന്നത് അവ്യയമാണ്. സമാസം വന്നു, പിന്നെ ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. എങ്ങനെ? ഗൃദ് സമാസാതിപതിയോഹു പ്രഥമാനിഷ്ഠ സമാസ വിസർജനം വിസർജനം പൂർവം സമക്ഷം. അന്വക്ഷം എന്നുള്ളടത്ത് അലൗകിക വിഗ്രഹം എങ്ങനെയാണ്? ഇവിടെ ഒരു കാര്യം പറഞ്ഞില്ല. സമ അക്ഷി ആന്നിരുന്നപ്പോ ഒരു സൂത്രം പഠിച്ച കാര്യം പറഞ്ഞില്ല. യസ് ചേദിച്ച അത് മറന്നുപോയി. യജിഭം യസ് ചേദിച്ച അത് പറഞ്ഞില്ല. അത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അക്ഷം ഒന്നും വരത്തില്ല. പിന്നെ അഷ്ണ പശ്ചാത് അലൗകിക ഗ്രഹം ടച്ച്. പിന്നെ അവ്യയം സമാസം വന്നു കഴിഞ്ഞു. പിന്നെ സുബോധാത് പ്രാതിപതിയോ വിസർജനം പൂർവം യജിഭം യസ്യേതിച അത് രണ്ടും വേണം. അന്വക്ഷം മനഃ ധാവതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയത്തിന്റെ പുറകെ മനസ്സ് പോകുന്നു. അങ്ങനെയൊക്കെ പ്രയോഗിക്കുക. സമക്ഷം വിഷയോ വർത്തതെ, അക്ഷിക്ക് മുമ്പിൽ വിഷയം വർത്തിക്കുന്നു. ഇവിടെ എല്ലാം അക്ഷി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്നുള്ള അർത്ഥമാണ്. ഇതാണ് ശരദാദിഗണം. എല്ലായിടത്തും സമാസന്ധം വന്നു. അടുത്തിവിടെ അടുത്ത സൂത്രമാണ് അനശ്ച ഉപരാജം അധ്യാത്മം. ഉപരാജം എന്നുള്ള എങ്ങനെ വിഗ്രഹിക്കും? രാജ്ഞവ സമീപം. അധ്യാത്മം എന്നുള്ള എങ്ങനെ വിഗ്രഹിക്കും? ആത്മനി ഹരോ എന്ന് വിഗ്രഹിച്ചതുകൊണ്ട്. അപ്പൊ സമീപ അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്ന ഉപശബ്ദവും രാജൻ ശബ്ദവുമായിട്ട് സമാസം വരുന്ന ഈ സൂത്രം സമാസം വന്നു കഴിഞ്ഞാൽ അവിടെ സമാസം വരുമ്പം തന്നെ എന്തുവരും? അനശ്ച അനന്താത് അവീഭവാത് ടച്ച് സർ, അനന്തമായ അവീഭാവം അതിൽ നിന്ന് ടച്ച് വരുമെന്നാണ്. സമാസം ഇരിക്കുമ്പം തന്നെ ടച്ചും വരുന്നു. അപ്പൊ അനന്തമായ അവീഭാവമായി എന്ത്? ഉപരാജൻ ടച്ചും വരുന്നു. ഉപരാജൻ ടച്ച്. അപ്പോൾ അവ്യയത്തിന് ഉപസരിസഞ്ജ പൂർവം സുപ്പുലോപിക്കുന്നു, എല്ലാം വരുന്നു. പിന്നെ ഉപരാജൻ ടച്ച് എന്നിരിക്കുന്നു, ആയിരിക്കുന്നു. ഇവിടെ ബസഞ്ജ ഉണ്ടാ സൂത്രപ്രകാരം, ഏത് സൂത്രം? യജിഭം യശ്ചേതിച്ച വരുമോ? ഏ ഇങ്ങനെ വികാരം ഉണ്ടെങ്കിലേ വരത്തുള്ളൂ. ഏ യജി യശ്ചേതിച്ച എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ട് യശ്ചേതിച്ച വരുന്നില്ല? ഉപരാജൻ ആന്നിരിക്കുകയാണ്, യശ്ചേതിച്ച എന്തുകൊണ്ട് വന്നില്ല? വികാരമില്ല, നകാരമില്ല. യശ്ചേതിച്ച എന്തുകൊണ്ട് വന്നില്ല? ഉത്തരം വളരെ സിമ്പിളാണ്. എന്തുകൊണ്ട് വന്നില്ല? ഇത്രയും നിസ്സാരമായ കാര്യം അറിയത്തില്ല. ഇവർണ അവർണ ഉണ്ടെങ്കിലേ യശ്ചേതിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ. ഇവിടെ എന്താണ്? നകാരാന്തമാണ്. നകാരാന്തമാണ് ഏത് ശബ്ദം? രാജൻ. ഭസഞ്ജ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്തന്തമായിരിക്കണം? ഇവർണമല്ലെങ്കിൽ അവർണാന്തമായിരിക്കണം. ഇവിടെ നകാരാന്തമാണ്. ഭസഞ്ജ എവിടെയുള്ളത്? രാജന്. ഭസഞ്ജ എവിടെയുള്ളത്? എപ്പോ? തദ്ധിതം പരമിരിക്കുന്നു. അതെ, രാജൻ ആ അകാരത്തിനാണോ ബസഞ്ജുള്ളത്? തദ്ധിതം പരമിരിക്കുമ്പോൾ എന്ത് വരുന്നു? രാജന് ബസഞ്ജുണ്ട്. തദ്ധിതം പരമിരിക്കുമ്പോ യാദിഷു അജാദിഷു കപ്രത്യാവതിഷു ഗുരപ്രവൃതി കപ്പ് വരെയുള്ള പ്രത്യയങ്ങൾ പരമിരിക്കുമ്പോ ബസഞ്ജ ഏതിനാ വരുന്നത്? പൂർവത്തിന്. അതേ പ്രത്യാന്തത്തിന് വരുന്നു. അപ്പൊ ഇവിടെ ഏതിന് ബസഞ്ജ വരും? പക്ഷെ അതിന് അവിടെ എന്തില്ല? വർണ്ണ അവർണ്ണമില്ലാത്തതുകൊണ്ട് അടുത്ത സൂത്രം വരുന്നു. നഹത്തദ്ധിതേ നാന്തസ്യ ഭസ്യ ടേർ ലോപസ്യ തദ്ധിതേ. നകാരാന്തമായ ഭം, അതിന്റെ ടീക്ക് ലോകം വരും. ഇവിടെ ടീക്ക ലോകം വരുന്നു. എപ്പോ? തദ്ധിതം പരമരിക്കും. ഇവിടെ നകാരാന്തമായ ഭം ഏതാണ്? രാജൻ. അതിന്റെ ടീ എന്ന് പറയുന്ന ഏതാണ്? അതിന്റെ ലോകം വരും. പരത്തിലെന്തിരിക്കണം? തദ്ധിത ഏതാണ് ഇവിടെ ഇരിക്കുന്നത്? ആ ടച്ചിലെ ആ. ഇപ്പൊ രാജനിലെ അന്ന് പോവും. ഇപ്പൊ എന്ത് വരുന്നു? രാജ ആ രാജ ഉപരാജ്യം എന്ന് പറയുന്നു. രാജൻ ശബ്ദം ശരിക്കും എങ്ങനെയാ വരേണ്ടത്? അതിന്റെ രൂപങ്ങൾ രാജ രാജാനു രാജാനാന്ന് വരണം. പക്ഷെ ഇവിടെ അഭീഭാവ സമാസം വന്നു, സമാസാന്തം വന്നു. നസ്തദ്ധിതേ പ്രകാരം രാജനിലെ അന്ന് ലോപിച്ചു പോയി കഴിഞ്ഞപ്പോ രാജം എന്നായി. ഉപരാജം അല്ല, ഉപരാജ ഉപരാജാനു ഉപരാജാനഹാന്ന് രൂപം വരത്തില്ല. ഉപരാജം എന്നേ വരത്തുള്ളൂ. എന്നുവെച്ചാൽ അത് അവ്യയവുമായി, അവ്യയവുമായി നകാരം പോവുകയും ചെയ്തു. രാജൻ ശബ്ദം നകാരാന്തമാണ്, പക്ഷെ ഇവിടെ അത് അല്ല, ഇതിവിടെ അവ്യയമാണ്. അത് ബാക്കി എന്തൊക്കെയാണോ പാണിനി പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് വരാം. ഏതൊക്കെ? നാവീഭാതും തപഞ്ചമ്യഹ തൃതീയ സപ്തമ്യോർ ബഹുളം. അത് വരാം. അതുപോലെ തന്നെയാണ് അധ്യാത്മം. ലൗകിക വിഗ്രഹം എങ്ങനെ? ആത്മനി. എന്തുകൊണ്ട് അതിഹരി എന്നുള്ള എങ്ങനെ വിഗ്രഹിച്ചു? ഹരവും സപ്തമ്യർത്ഥത്തിന്റെ ദ്യോതകമാണെന്ത് അധി. അതുകൊണ്ടാണ് സപ്തമ്യർത്ഥ ദ്യോതകമായി എല്ലായിടത്തും അധിയെ ഉപയോഗിക്കുന്നത്. പൊതുവെ അധി മാത്രമല്ല വേറെ ചില അവയങ്ങളും വരും, മുഖ്യമായിട്ട് അധിയാണ്. പല വിഗ്രഹം എങ്ങനെ വരും? ആത്മൻ, നീ, അതി, ടച്ച്. ആത്മനി എന്ന് വിഗ്രഹിച്ചതുകൊണ്ട് സപ്തമി വിഭക്തി വരും. ആത്മൻ എന്ന് പറയുന്ന ശബ്ദം ഏതെന്തുമാണ്? അതിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? ആത്മാ, ആത്മാനു, ആത്മാന എന്ന് വരും. അതാണ് ആ ശബ്ദം ഒറ്റയ്ക്ക് ഉപയോഗിക്കും. സുബന്ധത്തിന്റെ രൂപം അതാണ്, ആത്മാത്മാനു, ആത്മാന. പക്ഷെ ഇവിടെ അധിയുമായിട്ട് സമാസം വന്നു. അപ്പൊ അലവ് വിവരം എങ്ങനെ വന്നു? അധി, അധി, ആത്മൻ, നീ, ടച്ച്. പിന്നെന്തുവരും? കൃദ്ധത സമാസശ്ച. ഇവിടെ ടച്ച് വിരിക്കുന്ന സൂത്രം അനശ്ച, അനന്തവീഭവ ടച്ച് വരുന്നു. സമാസം ഇരിക്കുന്ന സൂത്രം ഏത്? വിഭക്തി സമീപ സമൃദ്ധി. വരുന്നു കൃതസമാസച്ച തോന്നു. അപ്പോ അധി, ആത്മൻ, ടച്ച്, സുപ്പു പോയി, ടച്ചിലെ ആയിരിക്കുന്നു. അപ്പോൾ പറയുന്നു നസ്തദ്ധിതേ. എന്ത് പറയുന്നു? ഇവിടെ ബസഞ്ഞയുണ്ട്, പരത്തിൽ തദ്ധിതം ഇരിക്കുകയാണ്. എസ് ചെയ്ത് ചെയ്ത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അവർണ ഇവർണാന്തമല്ല, നകാരാന്തമാണ്. ടി കിലോവും വരുന്നു. ടി സംയോജിക്കുന്ന സൂത്രം അച്ചോന്തി. അത് ടി, ഇവിടെ ടി ഏതാണ്? അന്ന്. അപ്പോ ആത്മൻ അതിലെ അന്ന് പോയി കഴിഞ്ഞാൽ ആ ആത്മ അധി ആത്മ എന്നുള്ളിടത്ത് എന്തുവരും? അധ്യാത്മ ആ വരുമ്പോ എന്തായി? അധ്യാത്മ. അധ്യാത്മ ശബ്ദത്തിൽ നിന്ന് അധ്യാത്മം എന്ന് വരുന്ന ഈ സൂത്രം നാവീഭവ പഞ്ചമ്യ തൃതീയ സപ്തമ്യോർ ബഹുളം വരാം. അധ്യാത്മം അധ്യാത്മം. അപ്പൊ എന്താ എന്റെ അർത്ഥം എന്ന് വെച്ചാ എന്താ? ആത്മനി എന്ത്? എന്ത് പറയും? അധ്യാത്മം ദുഃഖം, അധ്യാത്മം സുഖം. എന്തിനെ കുറിച്ചും പറയാം. എന്താണ് എന്നുവെച്ചാൽ ആത്മാവിൽ സുഖം വർദ്ധിക്കുന്നു. അധ്യാത്മം സുഖം, അധ്യാത്മം ദുഃഖം, ഇങ്ങനെയെല്ലാം പ്രയോഗിക്കാം. ആത്മാവായി അധികരണം എന്തിൻ്റെ? ഏതിൻ്റെ എങ്കിലും. അപ്പം അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറയും എന്താണ്? അധ്യാത്മം സുഖം, അധ്യാത്മം ദുഃഖം. ആധ്യാത്മികം എന്ന് പറയുന്നത് അധ്യാത്മാദിഭ്യ ഠഞ്ഞിഷ്യതി. അധ്യാത്മാദിയിൽ നിന്ന് ഠഞ്ഞ് പ്രത്യേകം വരും. അധ്യാത്മേ ഭവം. അധ്യാത്മത്തിൽ എന്താണോ ഭവിക്കുന്നത്, അധ്യാത്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൽ എന്താണോ ഭവിക്കുന്നത് അതാണെന്ത്? ആധ്യാത്മികം. രണ്ടും പ്രയോഗിക്കും. അധ്യാത്മയോഗം പറയാറില്ലേ, അധ്യാത്മമായ യോഗം, ആത്മാവിലുള്ള യോഗം. ആധ്യാത്മിക സുഖം, ആധ്യാത്മിക ദുഃഖം, അതൊക്കെ എന്താണ്? അധ്യാത്മേ ഭവം, അധ്യാത്മത്തിൽ ഭവിച്ചത് എന്നുള്ള അർത്ഥത്തിൽ ഒരു പ്രത്യയം കൂടെ ഉപയോഗിക്കുന്നു. അതാണ് കൂടുതൽ പ്രചാരത്തിലിരിക്കുന്നത് എന്നാണ്. അധ്യാത്മം ശരീരം എന്ന് പറയും, ആത്മാവിനുള്ള ശരീരം അങ്ങനെ. ആധ്യാത്മികം ആത്മാവിനുള്ള ശരീരം, ആധ്യാത്മികം അങ്ങനെ. അധ്യാത്മ ശബ്ദത്തിൽ നിന്ന് ഠഞ്ഞ് പ്രത്യേകം വന്നിട്ടാണ് ആധ്യാത്മിക രൂപം വരുന്നത്. അതിൻ്റെ മൂലരൂപം ആത്മാ എന്നുള്ള ശബ്ദം, ആത്മാവിൽ എന്നുള്ള അർത്ഥത്തിൽ അധ്യാത്മം എന്ന് വരും. എന്നിട്ട് അധ്യാത്മത്തിൽ ഉള്ളത് എന്നുള്ള അർത്ഥത്തിൽ ആധ്യാത്മികം എന്ന് വരും. ആത്മൻ ശബ്ദത്തിൽ നിന്ന് ഠക്ക് വന്നു കഴിഞ്ഞാൽ, ഠഞ്ഞ് ഠക്ക് വന്നു കഴിഞ്ഞാൽ ആത്മികം എന്ന് പറയും. ആത്മീകം എന്ന രൂപമില്ല. ആത്മീയം എന്നുണ്ട്. ഛപ്രത്യം വന്നു കഴിഞ്ഞാൽ ഈ ആദേശം വന്നിട്ട് ആത്മീയം, ആത്മസംബന്ധി. ആത്മീകം വരത്തില്ല, ആത്മികം വരാം. ആത്മീകം എന്ന് പറയുന്നത് തെറ്റ്, അത് വ്യാകരണം അനുസരിച്ച് അത് ശരിയാവില്ല. ആത്മീയം വരാം. പിന്നെ ആത്മശബ്ദത്തിൽ നിന്ന് തന്നെ ആത്മനീനം പോലെയുള്ള വേറെ ശബ്ദങ്ങളും വരാം. എന്തായാലും ഇവിടെ ഇപ്പം മനസ്സിലാക്കേണ്ടതാണ് എന്താണ്, ആത്മനി എന്ന് വിഗ്രഹിക്കുമ്പോൾ അതിശബ്ദമായിട്ട് സമാസം വന്നിട്ട് അനസ്റ്റ എന്നുള്ള സൂത്രപ്രകാരം ടച്ച് വന്ന് നസ്തദ്ധിത ടിലോപിച്ച് ഇതുമാണ് ചെയ്യണ്ണു വന്ന് അധ്യാത്മ എന്ന് വന്നിട്ട് അതിൽ നിന്ന് നവീഭാതവും തപഞ്ചമ്യഹ അമ്മന്ന് തൃതീയാസപ്തിമർഭവും അധ്യാത്മ. അധ്യാത്മ ശബ്ദത്തിൽ നിന്ന് തദ്ധിതപ്രത്യമായ വന്നിട്ട് അധ്യാത്മത്തെ ഉള്ളത് എന്നോ അധ്യാത്മസംബന്ധിയായതെന്നോ പല അർത്ഥത്തിൽ വരും. ആധ്യാത്മികമെന്ന് വരുന്നു. അങ്ങനെയാണ് ആത്മശബ്ദത്തിൽ നിന്ന് ആധ്യാത്മികം വരെ എത്തിയത്. എത്തിയിട്ട് വളരെ കാലമായി. ഇന്നാണ് എങ്ങനെ എത്തിയെന്ന് മനസ്സിലാകുന്നു അല്ലേ? ആധ്യാത്മികത്തിൽ എങ്ങനെ എത്തിയെന്നല്ലേ മനസ്സിലായത്?